हरिओम स्वामी जी। അതുപോലെ യാതൊരു ജ്ഞാനമാവട്ടെ ഇവിടെ നിരുപാധികം ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? അതിനെങ്ങനെയാണ് സാധാരണ പറയുന്നത്? നിരുപാധിക ജ്ഞാനം. സ്വയം പ്രകാശം. നിരുപാധിക ജ്ഞാനത്തിനാണ് സ്വയം പ്രകാശമായ ജ്ഞാനം എന്ന് പറയുന്നത്. സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും? പിന്നെ സ്വയം അറിവായിരിക്കുകയും അതിനെ അറിയാൻ മറ്റൊരറിവിൻ്റെ ആവശ്യമില്ലാതിരിക്കുകയും ചെയ്യും. അതാണ് സ്വയം പ്രകാശം. അതിന് മറ്റൊരറിവ് അറിയാതിരിക്കുക, അല്ലെങ്കിൽ അത് മറ്റൊരറിവിന് വിഷയമാകാതിരിക്കുക, എന്നാൽ അറിവായി തന്നെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സ്വയം പ്രകാശമായ അറിവ് അതിനാണ് എന്തു പറയുന്നു? നിരുപാധികം. സ്വാഭാവിക ജ്ഞാനവും ഉപാധിയോടുകൂടി എല്ലാവരും ഉപാധിയോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് തന്നെ അറിവിനെ നമുക്കറിയാൻ പറ്റും. എനിക്ക് അറിവുണ്ടെന്ന് പറയുന്നു, ഇത്രമാത്രം അറിവുണ്ടെന്ന് പറയുന്നു, എനിക്കറിവില്ല എന്ന് പറയുന്നു. അറിവിനെ തന്നെ അറിവിന് വിഷയമാക്കുന്നു. അപ്പൊ അങ്ങനെയും രണ്ടിനെയും തിരിക്കും. അറിവിന് വിഷയമല്ലാത്ത അറിവ്, അത് നിരുപാധിക ജ്ഞാനാണെങ്കിൽ സ്വയം പ്രകാശം. അറിവിന് വിഷയമാകുന്ന അറിവ്, അത് സ്വാഭാവിക ജ്ഞാനം. സ്വാഭാവിക ജ്ഞാനത്തിന്റെ വേറെ എന്താ പ്രത്യേകത ഉള്ളത്? അത് ചിജട ഗ്രന്ഥിയാണ്. ചിത്തും ജഡവും കൂടി ചേർന്നതാണ്. പിന്നെന്താണ് അതിന്റെ പ്രത്യേകത? അതാണല്ലോ ഈ പറഞ്ഞത്. അന്തഃകരണ പരിണാമം എന്ന് പറയുന്ന വൃത്തി, അത് വൃത്തി എന്ന് പറയുന്നത് ചിച്ഛായോടുകൂടിയിരിക്കുന്നു, ചിത്തിന്റെ ഛായയോടുകൂടി. അതുകൊണ്ട് അതിനെ സ്വാഭാവിക ജ്ഞാനം എന്ന് പറയുന്നു. അത് ശരി. പിന്നെ എന്താണ് സ്വാഭാവിക ജ്ഞാനത്തിന്റെ വിശേഷത, വേറെ പ്രത്യേകത? മുമ്പ് പറഞ്ഞു സദാ ഭ്രമരചഞ്ചലം. സദാ ഭ്രമര ഇവ ചഞ്ചലം, ഭ്രമരത്തെ പോലെ സദാ മാറിക്കൊണ്ടിരിക്കുന്നു. അത് സദാ മാറിക്കൊണ്ടിരിക്കുന്ന രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ട്. എങ്ങനെയൊക്കെ? അഹന്തയ അന്തർ ബഹിരസ്ഥിയ ദേവം ഇതന്തയ ഉടൽ അഹം വൃത്തി. അഹം എന്നും പുറമെ ഇതം. ഇതാണ് അതിൻ്റെ രണ്ട് പ്രധാന ഭാവങ്ങൾ. ഭാനത്തിന്റെ രണ്ട് ഭാവങ്ങൾ ഇതാണ്. ഒന്ന് അഹം എന്നുള്ള രൂപത്തിലും മറ്റൊന്ന് ഇതം എന്നുള്ള രൂപത്തിൽ. ഇതെല്ലാം ആത്മോപദേശത്തിൽ പറയുന്നത് എന്താണ്? അറിവിലിരുന്ന് ഒരഹന്ത ആദ്യം ഉണ്ടായവരും അതിനോടൊരിതന്ത വാമയായും വരും. ഇവ രണ്ട് ഉടപങ്ങൾ പോലെ മായാമരം ഇല്ലം മറയപ്പെടുന്നു. ഇത് അറിവിന്റെ നിരുപാധികമായ അറിവിൽ നിന്ന് തന്നെ ഇത് വരുന്നത്. അറിവിൽ നിന്ന് ഒരഹന്ത ആദ്യമുണ്ടായി വരും. അറിവിൽ നിന്ന് ആദ്യം ഒരഹന്തമുണ്ടായി വരുന്നു എന്നോ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ്. ആദ്യം ഒരഹന്ത ഉണ്ടായി വരുന്നു, അഹംബോധം വരുന്നു. ഇതിനാണ് ഇവിടെ പറയുന്ന ഭാനവൃത്തി എന്ന് പറയുന്നത്. അഹംവൃത്തി അത് വരുന്നു. അറിവിൽ അറിവിലിരുന്ന് എന്ന് പറയുന്നത് തമിഴ് ശൈലിയും അറിവിൽ നിന്നും നടത്തും. അറിവിൽ നിന്നും ആദ്യം അഹന്ത ഉണ്ടായി വരുന്നു, അത് പ്രകടമാകുന്നു എന്നർത്ഥം. ഇത് വ്യക്തമായി മനസ്സിലാകുന്ന എവിടെയാണോ? നിങ്ങൾ ആരെങ്കിലും സമാധിയിൽ പോയിട്ടുണ്ടോ? ശനാൻസ്വാമി പോയി പറയാത്തത്. സമാധിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതറിയാൻ പറ്റും അഹം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റിയതാണോ? ഉറക്കത്തിൽ നിന്നുണർന്നു വരുമ്പോൾ, ഉറക്കത്തിൽ നിന്നുണർന്നു വരുമ്പോൾ ആദ്യം അഹംബോധത്തോടു കൂടിയാണ് വരുന്നത്. അന്ന് നമ്മളിങ്ങനെ പരിശോധിക്കാറില്ല. നമ്മൾ പറയും അഹമൊന്നുമല്ല, എന്തോ ശബ്ദങ്ങൾ കേട്ടാണോ ഉണർന്നതെന്ന് പറയും. ഇല്ലേ, നീ തനിയെ ഉണർന്നു. പക്ഷെ അനുഭവത്തെ പരിശോധിച്ചാൽ, ഒരു ശബ്ദം കേൾക്കണമെങ്കിൽ ആര് വേണം? കേൾക്കുന്നവൻ വേണം. അപ്പൊ അവിടെ അഹംബുദ്ധി ഉണ്ട്. സുഖമായി ഉറങ്ങുന്ന ഒരിക്കലും സമാധിയാകും. സുഖമായി ഉറങ്ങുന്നത് ഉണർന്നതിന് ശേഷം നമ്മൾ ഇരുന്നു കൊണ്ട് പറയുന്നു സുഖമായി ഉറങ്ങുന്ന സമാധിയല്ല. സമാധി എന്ന് പറയുന്നു അനുധാരണ ധ്യാന ധ്യാനമെല്ലാം അഭ്യസിച്ചാലേ എവിടെ എത്തും? സമാധിയിലെത്തും. സമാധി എത്തിയ ഒരാൾ, സമാധിയിലിരിക്കുന്ന ആള് സമാധിയിൽ നിന്നും ഉണർന്നു വന്നിട്ട് ഞാൻ ഇതുവരെ ഉറക്കത്തിലായിരുന്നു എന്നല്ല പറയുന്നു. പിന്നെയോ ഞാൻ ഇതുവരെ സമാധിസ്ഥനായിരുന്നു എന്ന് പറയും. രണ്ട് രണ്ടാണ് ഇതിന്, സമാധി പിന്നെ അത് ഉറക്കത്തെ കുറിച്ച് പറയുന്നു. ഇതുവരെ നാം ഒരു വസ്തു ഇങ്ങറിഞ്ഞീൽ അതിസുഖം. ഇതുവരെ ഞാൻ ഒന്നും അറിഞ്ഞില്ല, പരമാർത്ഥ സുഖമായിരുന്നു എന്ന് അനുശങ്കധിക്കാരേ എന്ന് പറഞ്ഞാൽ, ഉണരുമ്പോഴെല്ലാം ഇങ്ങനെ നിരന്തരം പറയുന്നു. നല്ലവണ്ണം ഉറങ്ങി, അല്ലെങ്കിൽ പറയത്തില്ല. ഉറങ്ങിയിട്ട് ഉറക്കം ശരിയാകാതെയാണ് ഉണരുന്നതെങ്കിൽ എന്ത് പറയും? ഇതുവരെ ഒന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് പറ്റത്തില്ല. പിന്നെ ഇതൊന്നും ഇല്ലാതെ സാധാരണ മനുഷ്യൻ, സാധാരണ മനുഷ്യരൊക്കെ നല്ലവണ്ണം അധ്വാനിച്ച് നല്ല കപ്പയും മീനും ഒക്കെ കഴിച്ച് ഉറങ്ങിയിട്ട് ഉണരുന്നു വരുമ്പോൾ എന്ത് പറയും? നല്ല സുഖമായി ഉറങ്ങി. സ്വാമിമാർക്ക് എങ്ങനെയുള്ള സുഖം കിട്ടാറില്ല? അവർ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇത് കഴിഞ്ഞ് ഉണർന്നു വരുമ്പോഴത്തേക്ക് സുഖമായ ഉറക്കം സാധാരണ കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ കപ്പയും മീനും കഴിക്കുന്നതുകൊണ്ട് ഉദാഹരണം പറഞ്ഞത്. നമ്മൾ നല്ലവണ്ണം അധ്വാനിച്ച് ശരീരമൊക്കെ വിവരത്ത് കണ്ടിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉടനും പറയും എന്താണോ? ഇതുവരെ നാം ഒരു വസ്തുവിനെ അറിഞ്ഞി അതിസുഖം. ഞാൻ ഒന്നും അറിഞ്ഞില്ല അതിസുഖം എന്ന് അവരാണെങ്കിൽ നിരന്തരം പറയും. അവർക്കെല്ലാം ഉറക്കം എന്താണ്? സുഖമാണ്, വേറെ ചിന്ത പറയുന്നു. മതി മുതലായവ മാറിയായിരുന്നു. അവിടെ എന്താണ്? ഈ ബാഹ്യമായ ശരീരമില്ല, ബുദ്ധി അഹന്ത മനസ്സ് എന്ന് നമ്മൾ പറയുന്ന ഇതൊന്നും തന്നെ അവിടെ ഇതെല്ലാം മാറിയാലും അവിടെ എന്തു പറയുന്നു? ആത്മാ സ്വതയഴിയാത, സ്വത്വം നഷ്ടപ്പെടാത്ത, അവൻ്റെ അസ്തിത്വം നഷ്ടപ്പെടാത്ത എന്താണത്? അറിവ്. അവിടെ ആത്മാവെന്ന് പറയുന്നത് സത്തായും അറിവായും നിൽക്കുന്നു, കേവലമായ അറിവ്. അതിന് സ്വത്വം നഷ്ടപ്പെടാത്ത അറിവെന്ന് പറയുന്നു, സ്വതയഴിയാതെ. സ്വത എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വത്വം. അതിന് പകരമാണ് സ്വത എന്ന് പറയുന്നത്, സ്വരൂപം എന്നർത്ഥം. അതിന് സ്വത എന്ന് പറയുന്നു. ആർക്ക്? ഏത് സമാധി? ഏത് സമാധി എന്ന് പറഞ്ഞാൽ പറ്റുമോ? എല്ലാവർക്കും സമാധിയുണ്ട്. ഏത് സമാധി എന്ന് പറയുന്നു? സമാധിയെ ആദ്യം പരിചയപ്പെടുത്തിയത് ഉത്തരം പറയുന്നു. സമാധി കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഏത് സമാധി എന്ന് പറയുന്നു? അതിവിടുത്തെ സ്വാമിമാരുടെ കാര്യമാണോ പറയുന്നത്? പിന്നെ പിന്നെ ആരുടെ സമാധി? ചിലർക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില ശബ്ദങ്ങൾ കേൾക്കും, ചില കാഴ്ചകളൊക്കെ കാണും. അത് മരുന്ന് കഴിച്ചാൽ മാറും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ അവർ വിചാരിക്കുന്ന സമാധി ആയതുകൊണ്ടാണ് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെന്ന്. ചിലർക്ക് ഇങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്, ഇങ്ങനെ ശബ്ദം കേൾക്കും. ഇത് സമാധിയല്ല, അത് ചികിത്സിക്കേണ്ട കാര്യങ്ങളാണ്. അത് സമാധിയായിട്ടൊരു ബന്ധമാണ്. ഇതൊക്കെ ഞാൻ ചിലയിടത്ത് നിന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്നു. ഇങ്ങനെയുള്ള സമാധിക്കാർ ഒരുപാട് ആശ്രമങ്ങളിലുണ്ട്. അവർക്കിതൊന്ന് സമാധിയല്ലെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടുത്തില്ല. അവർ ദേഷ്യം വരും, തല്ലണമെന്ന് വരെ തോന്നും. പിന്നെ ഞാൻ വെറുതെ കട്ടിപിടി, ഞാൻ കളരിയും കഴരാട്ടിയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന്, അതുകൊണ്ട് രക്ഷപ്പെടുന്നില്ല. പറയുന്നതിന് നമുക്ക് നഷ്ടമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു പ്രഭാഷണം വരെ നടത്താറുണ്ട്, ഭയങ്കര പ്രഭാഷണം. എൻ്റെ ഉള്ളിൽ നിന്ന് അത് കേട്ട് ഇത് കേട്ട് നമുക്ക് മാനസിക പ്രശ്നങ്ങൾ. സമാധി എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ യോഗശാസ്ത്രം പഠിക്കുന്നതല്ലേ, എന്നിട്ടാണ് ഇങ്ങനെയുള്ള മണ്ടൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ, സമാധി എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു വിഷയത്തിലാണോ മനസ്സിനെ ഏകാഗ്രമാക്കുന്നത്, ആ വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അതാണ് സമ്പ്രജ്ഞാന സമാധി. ഇനിയെങ്കിലും അത് വ്യക്തമായിരിക്കുന്നു. ഏത് വിഷയത്തെയാണോ നമ്മൾ ധ്യാനിക്കുന്നത്, ആ വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവും. ആ ജ്ഞാനത്തിന് എന്താ പറയുക, അപരോക്ഷ ജ്ഞാനം എന്ന് പറയും. അതിനിപ്പോൾ അത് സൂക്ഷ്മമായ വിഷയങ്ങളായിരിക്കും. യോഗികൾ പറയുന്നതനുസരിച്ച് ചിലപ്പോൾ തന്മാത്രകളായിരിക്കും. ആ തന്മാത്രയെക്കുറിച്ച് നമുക്ക് എന്തുണ്ടാകുന്നു? ഞാനുണ്ട്. അതാണ് സമ്പ്രജ്ഞാത സമാധി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ധ്യാനിച്ച് തുടങ്ങുമ്പോൾ, നമ്മൾ ധ്യാനിക്കുന്നതല്ല, മറ്റെന്തെങ്കിലുമൊക്കെയാണ് മനസ്സിൽ വെളിപാട് പോലെ വരുന്നത് എന്ന് വെച്ചാൽ അത് കുഴപ്പമാണെന്നർത്ഥം. കാരണം ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരുവന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മനസ്സിന് ഒരു വിഷയത്തെ നിർത്തുന്നതാണ്. എന്നാൽ മനസ്സ് നിയന്ത്രണമില്ലാതെ പോയി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് ധ്യാനമാണ്. ഇപ്പൊ ഒരാളിങ്ങനെ ധ്യാനിക്കാതിരിക്കുമ്പോൾ കേട്ടെന്ന് പറയാം, ചില ശബ്ദങ്ങൾ, അശരീരികൾ, ചില രൂപങ്ങൾ, ദേവന്മാര്, ദേവിമാര്, ഇങ്ങനെ പലതും കണ്ടെന്നിരിക്കും. അപ്പോ എന്താണ്, തന്റെ നിയന്ത്രണത്തിന് അതീതമായി അത് കാണുകയാണെങ്കിൽ അതൊന്നും ധ്യാനമില്ല. അതൊക്കെ മനസ്സിന് ബലമില്ലാത്തതുകൊണ്ടും മനസ്സിന്റെ മേൽ നിയന്ത്രണമില്ലാത്തതുകൊണ്ടും മനസ്സ് എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ കാണുന്ന. ഇച്ഛാശക്തിക്കനുസരിച്ച് മനസ്സ് നിന്നാലേ എന്താകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ പല കാഴ്ചകളും കാണും. ഒരാൾ വിഷ്ണുവിനെ ധ്യാനിക്കുന്നു, കാണുന്നു ഭദ്രകാളിയാണ്. അറിയാം ഭദ്രകാളി ഒന്ന് പേടിയായി. അപ്പൊ ഇതൊക്കെ മനസ്സിന്റെ വഴിതെറ്റിയുള്ള സഞ്ചാരങ്ങളാണ്, ഇതൊന്നും ധ്യാനമാണ്. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിലിങ്ങനെ പല കാഴ്ചകളും കാണും ഓരോന്നും. ചെറുവരിതാ ഗുരുദേവൻ അവിടെ നിന്ന് വിളിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞു, ഇതെല്ലാം വട്ടാണ്. ആ സംശയമുണ്ടെങ്കിൽ ശകലം മരുന്ന് കഴിച്ചാലും മാറും, ഇത്രയേ ഉള്ളൂ. മാറ്റാവുന്നുള്ള കേസാണ്, ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നും. ഓരോ അതൊക്കെ മനസ്സിന്റെ പ്രശ്നങ്ങളാണ്. അതിന്റെ കഥകളൊക്കെ പറഞ്ഞ ഒരുപാട്, എനിക്കറിയാം ഒരുപാട് കഥകൾ. ദർശനങ്ങൾ ഇങ്ങനെ, അദ്ദേഹത്തിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞിട്ട്, ഒരു ദിവസം രാവിലെ 5 മണിക്ക് ഞങ്ങൾ ഒരു മുറിയിലാണ്. ഇവർ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകും, ഞങ്ങൾക്ക് പുതിയ കഥയായിരിക്കും. എന്നോട് പറഞ്ഞു, ഞാൻ നോക്കി ആളെ റെഡിയായി ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്ത് പോകാന്നുള്ള. ഞാൻ ചോദിച്ചു, അവിടെ പോകണം, അത്യാവശ്യ കാര്യമുണ്ട്, വന്നിട്ട് വിവരങ്ങളെല്ലാം പറയാം. എന്നിട്ട് ആൾ വളരെ സങ്കടത്തിലാണ്. ഞാൻ മനസ്സിലാക്കി എന്തോ ദർശനം സംഭവിച്ചു. അതുകൊണ്ട് രാവിലെ ഓട്ടം. ഒരു രാവിലെ പോയ ഒരു 12 മണിയായപ്പോ അതേ സ്പീഡിൽ ആളെ തിരിച്ചു വന്നു. ഇങ്ങനെ പുള്ളിയുടെ കയറി ഇരിപ്പുണ്ട്, ഇങ്ങനെ ഒരു വിഷണ്ണനായി തലയൊക്കെ കുനിച്ച്. അയ്യോ ഇങ്ങനെ വന്ന് എന്തും പോന്നു. ഞാൻ ചോദിച്ചെന്താണ്, ഒന്നും പറ്റിയില്ല. ഞാൻ ചോദിച്ചോ ആർക്ക്? അമ്മയ്ക്ക്. അമ്മയ്ക്കൊന്നും പറ്റിയില്ല. എന്തിനാ പോയത്? ഞാൻ രാവിലെ ഇവിടുന്നൊരു ടാക്സിയും പിടിച്ച് വർക്കലയിൽ നിന്ന് ടാക്സിയും പിടിച്ച് നേരെ ഏതാ സ്ഥലം? അതെ, ആ സ്ഥലം ഞാൻ പോയിട്ടുണ്ട്, എന്നെയും കൊണ്ട് പോയിട്ടുണ്ട്, വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോ അമ്മ ചോദിച്ച്, എന്തിനാണോ നീ രാവിലെ വന്നത് എന്ന് ചോദിച്ചു. പുള്ളിക്ക് ബോധം വന്നു. ഇത് ആരാ ചോദിക്കുന്നു? ഇതേ രാവിലെ ധ്യാനിക്കായിരുന്നപ്പോ ദർശനത്തിൽ കണ്ട എന്താണോ, അമ്മയെ കുളിപ്പിച്ച് കിടത്തി, തലയ്ക്കത് ഒരു വിളക്കും കൊളുത്തി വെച്ച് ഭാഗവതം വായിക്കുന്നാലോ. അപ്പൊ തീരുമാനിച്ച് തീർന്നു, സംഗതി തീർന്നു. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കാറും പിടിച്ച് അമ്മയുടെ ചടങ്ങുകൾ പങ്കെടുക്കാൻ പോയത്. ഇത് ചോദിച്ചപ്പോ പുള്ളി എന്ത് ചെയ്തത്? തിരിച്ച് ആ കാറിൽ തന്നെ കയറി, പിന്നെ അവിടെ നിന്നില്ല, തിരിച്ചുകൂടെ. ദർശനം ചിലപ്പോ കറക്റ്റ്, ചിലപ്പോ ഇതുപോലെ പറ്റാറുണ്ട്. മുമ്പും പറ്റിയിട്ടുണ്ടോ? പലപ്പോഴും പറ്റിയിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇത് ഉടനെ തന്നെ പോയതെന്ന് വിളിച്ച് ചോദിക്കാറുണ്ട്. അന്ന് മൊബൈലൊന്നും ഇല്ല, എന്തെങ്കിലും ലാൻഡ് ഫോൺ ഉണ്ടോ, വിളിച്ച് ചോദിച്ചിട്ട് പോകത്തുണ്ട്. എന്നാലും ഞാൻ വിചാരിക്കും ദർശനം തെറ്റിയില്ല എന്ന്. പക്ഷെ തെറ്റിപ്പോയി, നടന്ന സംഭവമാണ്. അതാണ് ഇങ്ങനെയുള്ള ഈ ദർശനക്കാരുടെ കുഴപ്പം. ഇവർക്ക് ആളിനെ അറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചു. ഇവിടെ ഒരുപാട് ഹൃദയരാജൻ സ്വാമിയായിട്ട് വഴക്കുണ്ടായി അറിയാവോ? ക്ലാസ് എടുക്കാണ് എല്ലാവരും. ഓർത്താക്കി വരും ഞാൻ വേണ്ടി മുറിയിരിക്കുന്നു. ഭയങ്കര ഒരു ശബ്ദമുണ്ട്, പട്ടഹാസും ബോളും. ഇത് ക്ലാസിന്റെ ഇടയ്ക്ക് അനാഹത ധ്വനിയെ കുറിച്ച് പറഞ്ഞാൽ അനാഹത ധ്വനി ഇങ്ങനെ കേൾക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ എന്താണ് നിർദംബരാൻ സ്വാമി കുറിച്ച് കുരുത്തക്കട പറഞ്ഞത്, എന്നാലും പറഞ്ഞത് അനാഹത ധ്വനി ആയിരിക്കില്ല, അതോ വായുവിന്റെ ശബ്ദം കേട്ടു. ഇദ്ദേഹം അങ്ങോട്ട് വിറച്ചു വിറച്ച് അവിടെ ഒരു വെളിപാടായി. ഞാൻ ചിലപ്പോ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കും തുള്ളൻ പിടിച്ചത് എന്നോട് ചോദിച്ചു എന്താ പറഞ്ഞെന്തറിയോ, ഇവനെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞാകണം. ഇവൻ ബ്രഹ്മവിദ്യാലയത്തിൽ ചോദിച്ചവനെയാണ് ഇപ്പൊ ഇവിടുന്ന് പുറത്താണ്. രാജവിശത്ത് ഞാൻ അത് തിരിയെന്ന് പറഞ്ഞു. ഇവൻ എന്താ പറഞ്ഞെന്നറിയാ, ഞാൻ എന്താ പറയാൻ കൊള്ളത്തില്ല, അതെങ്ങനെ പറഞ്ഞു പറയാൻ കൊള്ളത്തില്ല. കാര്യമാണ് അഹങ്കാരി എല്ലാരും കൂടെ അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ പറയല് വന്നിട്ട് ആൾക്കാർക്ക് പേടിയുണ്ട്, ഹാർട്ട് അറ്റാക്ക് ഒന്നും വരും. അതാണ് അനാഹത ധ്വനി. അങ്ങനെയൊക്കെയുള്ള എന്താണ് അദ്ദേഹം ഒരു സമാധിയുടെ ആളാണ് ഒരുപാട് സംഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മനസ്സിൽ ചില ഈ കാഴ്ചകളൊക്കെ കാണും, അത് സമാധിയായിട്ട് ബന്ധമൊന്നുമില്ല. ആഗ്രഹിക്കുന്ന അനാഹത ധ്വനി എന്ന് പറയുന്നത് എന്താണോ നാദാനുസന്ധാനം എന്ന് പറയുന്ന ഒരു യോഗം ഉണ്ട് പടയോഗത്തിൽ പറയുന്നു. അങ്ങനെ നാദത്തെ അനുസന്ധാനം ചെയ്യുന്നവർ ധ്യാനിക്കുന്നവർക്ക് ഉള്ളിൽ കേൾക്കുന്ന ഒരു നാദം അതാണ്, അങ്ങനെ ഒരു നാദം കേൾക്കാമെന്ന് പറയുന്നു. അത് നാദാനുസന്ധാനം എന്ന് പറയുന്ന യോഗ സാധന ചെയ്യണം. എന്നാൽ കടയോഗത്തിൽ കാരണം പറയാറുണ്ട്, നമ്മുടെ ഈ എന്താണോ ഇങ്ങനെ വിരലുകൊണ്ട് വായും എന്താണ് ചെവി മൂക്കൊക്കെ അടച്ചു വെച്ചിട്ട് ചെവി രണ്ടും അടച്ചു കഴിഞ്ഞാൽ ഉള്ളിലൊരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദത്തിൽ തന്നെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയിരിക്കാമെങ്കിൽ ആ ശബ്ദം മാറിയിട്ട് ഉള്ളിൽ നിന്ന് ഒരു ധ്വനി കേട്ടു. ഇനി അനാഹത എന്നാ പറയുന്നു, രണ്ട് ചെവി അടച്ചിട്ട് നോക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം. അപ്പൊ അത് എന്താണ് അതിൽ ഏകാഗ്രപ്പെട്ട് കേൾക്കുന്ന ശബ്ദമാണ് അതാണ്. എന്തായാലും ഇപ്പൊ അങ്ങനെ സ്വാമി വരില്ലെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ പോയി അപ്പോ അത് ഒന്നുമല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ഏകാഗ്രമാകുന്ന അത് ഒന്നു. ഇവിടെ പറയുന്ന അതല്ല പറയുന്നത്, ജാഗ്രതയിൽ ഉണങ്ങിയതിന് ശേഷം അതിനെക്കുറിച്ച് സ്മരിക്കുന്നത് അതിനാണ് പറയുന്നത്. സ്വതയഴിയാത്ത അറിവ്, സ്വത്വം നഷ്ടപ്പെടാത്ത അറിവ് എന്ന് പറയുന്നു. അത് ഒരു അനുഭവ യുക്തിയാണ് തന്നിൽ ഈ അറിവ് സ്വത്താരൂപത്തിൽ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഹൃത്തിയിലും നിലനിൽക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവായി പറയുന്നതാണ്. അനുഭവിക്കുകയും ചേർന്ന കാര്യമാണ് സുഷ്ടിയെ കുറിച്ച് പറയുന്നത്. ഇവിടെ നമ്മളിതിനെ കുറിച്ചാണ് പറയുന്നത്. സ്വയം പ്രകാശത്തെ കുറിച്ച്, നിർഭാഗ്യമായ ജ്ഞാനത്തെ കുറിച്ച്, സ്വയം പ്രകാശിക്കുന്ന അത് തന്നെയാണ് അവിടെ സൃഷ്ടിയിലുള്ളത്. സ്വയം പ്രകാശിക്കുന്ന അറിവ് തന്നെ ജാഗ്രതത്തിനും അത് തന്നെ സ്വപ്നത്തിനും അത് തന്നെ അന്ന് തന്നെയാണ് എന്ത് വിളിക്കുന്നത്? തുരീയൻ. ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും ഇരിക്കുന്ന നിരുപാധികമായ അറിവ്, അറിവിന് ഉപാധിയോടുകൂടി അറിവ് സ്വാഭാവികമാകുമെങ്കിലും ഈ നിരുപാധിക ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ഒരിക്കലും അതിന്റെ സ്വരൂപത്തെ വിടുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിരുപാധികമല്ലാതെ ആകുന്നില്ല, സ്വയം മാറുകയല്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. സ്വയം മാറുന്നില്ല, സ്വയം അത് എപ്പോഴും നിരുപാധികമായി തന്നെ ഇരിക്കുന്നു. പിന്നെ ഈ മാറ്റമോ എന്ന് പറയുന്നു ഉപാധികളോടുകൂടി വരുന്നു, ഒരു മാറ്റം വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഈ അറിവ് രണ്ടാകുന്നുണ്ട്, അറിവൊന്നും അല്ല. അറിവൊന്നെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നെന്ന് പറയുന്ന രൂപ ഏതാണോ നിരുപാധികൾ, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പൊ ഉപാധികൾ വന്നത് സ്വാഭാവികമാകുന്നു എന്ന് പറഞ്ഞ് അറിവ് രണ്ടാകുന്നുണ്ട്. ജ്യോതി ഇപ്പം നമ്മളിങ്ങനെ ഇരിക്കുന്നു, ശരി, നമ്മുടെ ഉള്ളിലൊരു നിരുപാധികമായ അറിവും പിന്നെ നമ്മളെ അറിയുന്ന സ്വാഭാവികമായ അറിവും, അങ്ങനെ രണ്ടറിവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ടറിവില്ല, ഒരറിവേ ഉള്ളൂ. ആ അറിവേതാണ് നിരുപാധികമാണ്. പിന്നെ ഈ സ്വാഭാവിക അറിവെന്ന് പറയുന്നതോ, സ്വാഭാവികമായ അറിവെന്ന് പറയുന്നുണ്ടെങ്കിലും അതാണ് അതിന് സ്വാഭാവികം എന്ന് പറയുന്നത്. ഉപാധിയോടുകൂടി എന്ന് പറയാൻ കാരണം ഈ അറിവ് സത്യമല്ല. ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നേ സത്യമായിട്ടുള്ളൂ എന്നാണ്. അസത്യമായിട്ട് വലതും ഉണ്ടാകാം. നിരുപാധികമായ അറിവ് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് നിരുപാധികമായ അറിവേ ഉള്ളൂ. ഭ്രമര ചഞ്ചലം എന്ന് മുമ്പ് നിന്ന് പറഞ്ഞു, ഭ്രമര പോലെ ചഞ്ചലമായിരിക്കുന്ന അറിവ് ഉണ്ടായി മാറും അറിവ് എന്ന് പറയുന്ന ഈ അറിവ് എന്താണ്? പലതാണ് അറിവ്, പലതാണ്. അതിനാണ് പറഞ്ഞത് എന്ത്? ആ നിരുപാധികമായ അറിവിൽ നിന്ന് ഉപാധിയെ കൊണ്ട് ആദ്യം എന്തുണ്ടാകും? മറന്നുപോയ അറിയിലിരുന്നൊരു അഹന്ത ആദ്യം ഉണ്ടായി വരും എന്ന് പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ അതിനോട് അഹന്ത ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് വരുന്നു? ഒരു ഇദന്ത, ഇദം ബുദ്ധി, ഇദം ബോധം, വാമയായൻ വരും. വാമയായൻ എന്ന് പറഞ്ഞാൽ വിപരീതമായി. ഹം അഹന്തയ്ക്ക് വിപരീതമാണെന്ത്? നേർ വിപരീതമാണ് ഇദന്ത. വാമയായി വരും എന്ന് പറഞ്ഞാൽ വിപരീതമായി വരും. അത് തന്നെ ആ പറയുന്ന കാര്യം തന്നെയാണ് ഇവിടെ വേറെ രീതിയിൽ പറയുന്നത്. ഇതെല്ലാം പറയുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. അപ്പൊ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന എവിടെ എന്ന് പറഞ്ഞു? പോയി പറയുന്നത് പൂർവാഗ്ര ബന്ധം വേണം, കാടുകയറി പോരുത്. എന്താണ് സുഷുപ്തിയിൽ നിന്ന് വരും എന്ന് പറഞ്ഞില്ലേ? അപ്പോഴാണ് സുഷുപ്തിയെ കുറിച്ച് ചോദിച്ചത്. വഴിതെറ്റി പോകരുത്, ഒരു കാര്യം ചോദിച്ച് ചെയ്യും. ഇവിടെ നിന്ന് ഇവിടെ എത്തി എന്നുള്ള ബോധം വേണം. അപ്പൊ അത് വ്യക്തമായി അറിയുന്നതാണ്. അവിടെ നമുക്ക് അവിടെ മുതൽ നമുക്ക് തുടങ്ങാൻ പറ്റും. ജനനം മുതൽ തുടങ്ങാൻ പറ്റുമോ? പിന്നെ എന്തുകൊണ്ട്? അവിടെ നമുക്ക് ബോധമില്ലാത്ത അവസ്ഥയാണ്. പിന്നെ നമുക്ക് ജനിച്ചാലും കുറെ കാലം ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഏത് കാലം വരെ? ശൈശവും ബാല്യവും എല്ലാം കഴിഞ്ഞ് ബുദ്ധിയൊന്നും ഉറച്ചു കിട്ടുന്നത് വരെ. നമ്മുടെ ബ്രെയിനൊക്കെ ശരിക്കുന്നു തയ്യാറായി വരുന്നവരെ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊരു ചിന്ത തുടങ്ങുന്നത് എവിടെ പോലെ പറ്റും? സുഹൃത്തിൽ നിന്ന്. സൃഷ്ടിയുടെ ആദി അനാദി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും? ഒന്നും നമുക്ക് പിടിയില്ലാത്ത കാര്യങ്ങളാണ്. അഹന്ത ഇതന്ത എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നതാണ്. അതിന് പറഞ്ഞു പോലെ സമാധി, ബോധക്കേട് എന്നുറങ്ങും. ആരെങ്കിലും ബോധം നഷ്ടപ്പെട്ട് ഉണർന്നു വരുമ്പോൾ, ഉണർവ് വരുമ്പോൾ അഹമിതം, ആ എനിക്കിപ്പോ ഞാൻ ശബ്ദം കേൾക്കുന്നുണ്ട്, ആൾക്കാരെ കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നില്ല, ആ ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ഞാനും ഇതവും വരുന്നു. അതാണ് അതിനോട് എന്ന് പറഞ്ഞാൽ ഏതിനോട്? അഹന്തയോടൊപ്പം ഇതന്ത വാമയായും വിപരീതമായും വരും. ഇവ രണ്ടുലഭങ്ങൾ പോലെ. ഇതെന്താണോ, സാധാരണ മരത്തിൽ ചുറ്റി പടർന്ന് മരത്തിനെ മൂടിക്കിടക്കുന്ന വള്ളി, അതിനാണ് ഉലഭം എന്ന് പറയുന്നത്. രണ്ടുലഭങ്ങളെ പോലെ മായാമരം, മായയാകുന്ന മരം ഏതാണ്? ഏതാണ്? ഏതാണ് മായാമരം? ഈ പ്രപഞ്ചം, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം, ഞാനെന്നും ഇതെന്നും അറിയുന്ന ഈ പ്രപഞ്ചം, മായാമരം. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ഈ പ്രപഞ്ചത്തിന് മരമായി പറയുന്നുണ്ട്. ഇങ്ങനെ ഊർധ്വമൂലം അധശ്ശാഖം ഒരു വൃക്ഷമായി പറയുന്നു. എങ്ങനെ പറയുന്നുണ്ട്? അത് ഭാഗവതത്തിൽ വിശദീകരിച്ച് പറയുന്നു മരത്തിൻ്റെ എല്ലാ ഇതോടും. അതുപോലെയാണ് ഇവിടെയും പറയുന്നത്, ഈ മായാമരത്തെ മറച്ചുകൊണ്ട്. മായാമരത്തെ മറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ, ഇതെന്താണെന്ന്, ഒരു മരത്തിൽ വള്ളി വന്ന് പടർന്നു കഴിഞ്ഞാൽ ആ മരം മാവാണോ പുളിയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ, കാവിലൊക്കെ നിൽക്കുന്ന മരങ്ങൾ നോക്കിയാൽ മരം തിരിച്ചറിയാൻ പ്രയാസം. കാണുന്ന വള്ളിയായി, മരത്തിൻ്റെ മേളിൽ വള്ളി. അതുപോലെ ഈ പ്രപഞ്ചം മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചത്തെക്കുറിച്ച് മനുഷ്യന് എത്ര പഠിച്ചാലും അവസാനം വരുന്നില്ല. എന്തുകൊണ്ട്? അതിൻ്റെ അവൻ്റെ അറിവിനെ മറച്ചുകൊണ്ടാണ് ഈ അഹന്തയും ഇതന്തയും നിൽക്കുന്നത്. മനുഷ്യൻ്റെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും അഹന്തയും ഇതന്തയെ ആശ്രയിച്ചാണ്. എങ്ങനെ? ഞാനിതാ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നു, ഞാനിതാ ഇതിനെ പഠിക്കുന്നു, ഇതാണ് അവൻ്റെ പഠനം. പഠനം രണ്ടു തരത്തിലാണ്. അതിന് സാധാരണ പറയും സബ്ജക്റ്റീവായും ഒബ്ജക്റ്റീവായും. ഈ രണ്ട് വശങ്ങൾ, ഈ രണ്ട് വശം എന്ന് പറയുന്നത് എങ്ങനെ? ആത്മനിഷ്ഠമായും വസ്തുനിഷ്ഠമായും എന്ന് പറയും. അതാണ് മനുഷ്യന്റെ അറിവ് രണ്ട് ഭാഗത്തുകൂടിയാണ് പോകുന്നത്. മനുഷ്യന്റെ അറിവിന് വിഷയമാകുന്നതെല്ലാം എന്താണ്? പ്രപഞ്ചമാണ്. അതാണ് ഉടനെ പറയാൻ പോകുന്നത്. മനുഷ്യൻ എന്തൊക്കെ അറിയുന്നു അതെല്ലാം പ്രപഞ്ചം. ആ അറിവ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ആത്മനിഷ്ഠമായി, ആത്മനിഷ്ഠമായി അറിയുമ്പോഴാണ് അതിനെ ഞാൻ അറിയുന്നു എന്നറിയുന്നത്. വസ്തുനിഷ്ഠമായി അറിയുമ്പോഴാണ് അതിനെങ്ങനെ അറിയുന്നത്? ഇതിനെ അറിയുന്നു എന്നറിയുന്നത്. പക്ഷെ ഈ അറിവെന്ന് പറയുന്നത് ആകെ ഈ വള്ളികളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ഒരിക്കലും പ്രപഞ്ചത്തിൻ്റെ കുരുക്ക് മനുഷ്യനഴിക്കാൻ പറ്റത്തില്ല, എത്ര ശ്രമിച്ചാലും. പ്രപഞ്ചത്തെ പഠിച്ചു തീർക്കാൻ ഒക്കെ. അതുകൊണ്ട് ആധുനിക സയൻസും പറയുന്നത് എന്താണ്? ഞങ്ങളുടെ അറിവ് അവസാനത്തെ അറിവുണ്ട്. ഇപ്പൊ അറിയുന്നത് തൽക്കാലം ഇപ്പോഴത്തേക്കുള്ള അറിവ്. നാളെ ഈ അറിവ് മാറും. ആത്യന്തികമായ ഒരു അറിവ് ഭൗതികശാസ്ത്രം അംഗീകരിക്കുന്നില്ല. അത് കാരണം ഇതാണ്, അവർക്കറിയാം ഇത് ഒരിക്കലും പഠിച്ച് തരാൻ പറ്റില്ല. കാരണം ഇതാണ്, ഈ മായാമരത്തെ മുഴുവൻ പടർന്നിരിക്കുന്ന എന്താണ്, അഹം വൃത്തിയും ഇതം വൃത്തിയും. ഇതിലൂടെ അറിയാൻ പറ്റൂ, ഇതിലൂടെ പഠിക്കാൻ പറ്റും. അഹം വൃത്തി ഇതം വൃത്തി ഇല്ലാതായി കഴിഞ്ഞാലോ ഒന്നും അറിഞ്ഞില്ല. അതാണ് പറയുന്നത്, ഇതുവരെ നാം ഒരു വസ്തു ഇങ്ങറിഞ്ഞില്ല, ഇതുവരെ ഞാൻ ഒന്നിനെയും അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ്. അവിടെ അഹം വൃത്തിയില്ല, ഇതം വൃത്തിയും, രണ്ട് വൃത്തികളും. ഇപ്പോ അഹം വൃത്തിയും ഇതം വൃത്തിയും വന്നു കഴിഞ്ഞാൽ, അഹംബോധവും ഇത് എന്നുള്ള ബോധവും വന്നു കഴിഞ്ഞാൽ പ്രപഞ്ചബോധം, പഠിച്ചാലും പഠിച്ചിട്ടില്ല, ഇത് രണ്ടും ഇല്ലെങ്കിലോ ഇതായിരിക്കും. ഒരു ബോധവുമില്ല. അതാണ് സുഷുപ്തി. സമാധി വേറെയാണ്. സമാധി ബോധം ഉണ്ടാകാം, ബോധമില്ലാതെയാണ്. സമാധി ബോധത്തെ ഉണ്ടാക്കാം, ആ ബോധത്തെ ഇല്ലാതാക്കുകയും ചെയ്യാം. അത് വേറെ സംഗതി. അപ്പോ ആ അഹം ഇതം വൃത്തി അതിനോട് ഇവിടെ എന്ന് പറഞ്ഞത് അഹന്തയ അന്ത ബഹിരസ്ഥി അറിയില്ല ഇതേവും ഇതന്തയ ഭാനവൃത്യാന്വിതം സ്വഭാവികം. അപ്പൊ ഈ ഭാനവൃത്തികളാണ് ഈ രണ്ടും, അഹന്ത ഇതന്ത. ഈ ഭാനവൃത്തികളിലൂടെ പ്രപഞ്ചം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ശരി.